കർണത്വേന ച ആകാശാദിഷു യഥാ വ്യപതിഷ്ഠുക്തേഹി. ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ശ്രുതിയിൽ സൃഷ്ടിയെ പലതരത്തിൽ പറയുന്നു. ഒരിടത്ത് പറഞ്ഞു ആത്മനാകാശ സംഭൂത, അങ്ങനെ സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറഞ്ഞു. ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി. വേറെടുത്ത് പറഞ്ഞു തത്തേജോ അസൃജത, അല്ല തേജസ്സാണ് ഉണ്ടായത്. വേറെടുത്ത് പറഞ്ഞു സപ്രാണം അസൃജത, പ്രാണനുണ്ടായി എന്ന് പറഞ്ഞു. മറ്റടുത്ത് പറഞ്ഞു അസദ്വായുധം അഗ്രാസി, മുമ്പ് അസത്തായിരുന്നു. അസദേവയുധമംഗ്രഹം ആസി. ഇങ്ങനെ പലതരത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ഇതിനെക്കുറിച്ചാണ് ഇവിടെ സംശയം. അപ്പൊ ഇതിന് ഭാഷകാരൻ സമാധാനം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ആദ്യം അതിന് സമാധാനം പറഞ്ഞു, എന്തുകൊണ്ട് ഇങ്ങനെ പലതരത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു? ഇവിടെ ശ്രുതി എന്ന് പറയുമ്പോൾ പല ഉപനിഷത്തുകളിലാണ്. പല ഉപനിഷത്തുകളാണെങ്കിലും ശ്രുതി എന്നുള്ള നിലയ്ക്ക് ഒന്നാണ്. ഉപനിഷത്തുകൾ പല പേരിൽ എന്നുവെച്ചാൽ അത് വേദത്തിന്റെ പല ശാഖകൾ. ഇപ്പൊ പല ശാഖകളിൽ പലതരത്തിൽ പറയുന്നു. ആ ശാഖകളെ നമ്മൾ ഉപനിഷത്തെന്ന് പറയുന്നു. പക്ഷെ ശ്രുതി ഒന്നാണ്. അപ്പോൾ ഒരു ശ്രുതിയിൽ പലതരത്തിൽ ഇങ്ങനെ അഭിപ്രായങ്ങൾ വരുന്നു. അപ്പോൾ ശ്രുതിയുടെ പ്രാമാണികതയിൽ സംശയമുണ്ടാകും. അതാണ് ചോദ്യം. അതിന് സമാധാനം പറഞ്ഞ എന്താണ്? സൃഷ്ടിയെക്കുറിച്ച് ആദ്യം പറഞ്ഞത്, സൃഷ്ടിയെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ അതല്ല. സ്രഷ്ടാവിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതാണ് ഭാഷകാരൻ ആദ്യം പറഞ്ഞ സമാധാനം. എല്ലായിടത്തും ഒരു സൃഷ്ടാവിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന പല അഭിപ്രായങ്ങൾ പറയുന്നു. അതിനെക്കുറിച്ച് ഇനി വിശദീകരിക്കും. അതിൽ ഉള്ള വിരോധങ്ങൾ അത് പരിഹരിക്കും. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു അത് ഇവിടെ ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്താണ്? നയം സൃഷ്ടിയാദി പ്രപഞ്ച പ്രതിപാദയിഷ്യത, അതാണ് ഈ സൃഷ്ടിയെക്കുറിച്ചും മറ്റും നിങ്ങളീ പറഞ്ഞു എന്ന് പറയുന്നത്. അത് ശ്രുതിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് താല്പര്യമില്ല. ആ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തന്നെ വെച്ചോളൂ. അതെങ്ങനെ പറയാൻ പറ്റും? കാരണം ശ്രുതിയിൽ ഇങ്ങനെ ശ്രുതി പറയുകയും പിന്നെ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? അതിന് പറയുന്ന ഹി തത് പ്രതിബദ്ധ കശ്യത് പുരുഷാർത്ഥോ ദൃശ്യതേ ശ്രുതി ദൈവ. സൃഷ്ടിയെക്കുറിച്ചുള്ള ചർച്ച കൊണ്ട് പുരുഷാർത്ഥമൊന്നും നേടാനില്ല. കശ്ചിത് പുരുഷാർത്ഥം എന്ന് വെച്ചാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ഇതൊന്നും തന്നെ. പിന്നെ പരമപുരുഷാർത്ഥത്തെ കുറിച്ച് പറയാനുണ്ടോ? ഒന്നും തന്നെ ഇല്ല എന്ന് ഒന്ന് സമാധാനമായി പറയുന്നു. പക്ഷെ അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്താണോ, ഇവിടെ പുരുഷാർത്ഥം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുക്തിയാണ്. അപ്പൊ സൃഷ്ടിയെക്കുറിച്ചുള്ള ചർച്ചയൊന്നും മുക്തിക്ക് ഉപകരിക്കുന്നില്ല. അതാണ് നഹി തത് പ്രതിബദ്ധ കശ്ചിത് പുരുഷാർത്ഥ ദൃശ്യതേ. ഇല്ലെന്നല്ല, ശ്രുതിയിൽ നിന്നത് വ്യക്തമാകുന്നില്ല. ഇനി അതിനെ അനുമാനിക്കാൻ കഴിയുമോ? അത് സാധ്യമല്ല. എന്നുവെച്ചാൽ കത്ത് ചെയ്ത് ശക്തിയതേ. എന്തുകൊണ്ടില്ല? പറയുന്നു ഓരോ വേദശാഖകളായിട്ടെടുക്കാം, അല്ലെങ്കിൽ ശ്രുതിയെ ഒന്നായിട്ടെടുക്കാം. അതിൽ ഉപക്രമ ഉപസംഹാരങ്ങൾ പരിശോധിക്കുമ്പോൾ സർവത്ര ശ്രുതിയുടെ താല്പര്യം എന്നാണ് തത്വത്തെ പ്രതിപാദിക്കുന്നതിലാണ്, സൃഷ്ടിയെ പ്രതിപാദിക്കുന്നതിനല്ല. പിന്നെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞതോ അതിന് സമാനം പറഞ്ഞു. ആ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനും സൃഷ്ടിയെ ഒരു കാര്യമായി കണ്ടുകഴിഞ്ഞാൽ ആ കാര്യത്തിലൂടെ കാരണത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞു മൃതാദി ദൃഷ്ടാന്തേശ കാര്യസ്യ കാരണേന അഭേദം മതിതും സൃഷ്ടിയാദി പ്രപഞ്ച ശ്രാവ്യത്തെ. ശ്രുതി ശ്രോതാവിനെ ശ്രവിപ്പിക്കുന്ന എന്താണോ കാര്യസ്യ കാരണേന അഭേദം. ഈ സൃഷ്ടി എന്ന് പറയുന്നത് സ്രഷ്ടാവിനോട് അഭിന്നമായിരിക്കുന്നു. ഇതാണ് തത്വം. സ്രഷ്ടാവിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടിയില്ല. ഇതാണ് ശരി. ഇത് അപ്പൊ പിന്നെ ഇവിടെ എന്താ പുരുഷാർത്ഥം? പുരുഷാർത്ഥം ഒന്ന് എന്തിനെ പറയുന്നു? അതിന് പറഞ്ഞു ബ്രഹ്മപ്രതിപത്തി പ്രതിബദ്ധം ഹിതു ഫലം ശ്രുതേ ബ്രഹ്മവിദാപനോ പരം തരതി ശോകം ആത്മവിത് തമേവ വിദിത്വാദി മൃത്യുമേദി എന്ന് പറയുന്നു. ഇവിടെ സൃഷ്ടിയെ അല്ല അറിയേണ്ടത്, സൃഷ്ടാവിനെയാണ്. സൃഷ്ടാവിനെ അറിയുന്നതുകൊണ്ട് സൃഷ്ടാവിനെ അറിയുന്നവൻ ബ്രഹ്മവിത്ത്, അവൻ പരത്തെ പ്രാപിക്കുന്നു, മുക്തിയെ പ്രാപിക്കുന്നു. എന്തിൽ നിന്നുള്ള മുക്തി? ശോകമുക്തി. ശോകത്തിൽ നിന്നുള്ള മുക്തി തരതി ശോകം ആത്മവിത്ത്. നമ്മളുടെ ഉപായം എന്താണ്? തമേവ വിദിത്വ അതിമൃത്തും ഏതി മൃത്യും അത്യേതി മൃത്യുവിനെ അതിക്രമിക്കുന്നു, അവന് മരണമില്ല. ഇതെല്ലാം ശ്രുതി പറയുന്നു. അതുകൊണ്ട് സ്രഷ്ടാവിനെ അറിയുന്നത് കൊണ്ട് ഫലമുണ്ട്. അത് മൃത്യുവിനെ അതിക്രമിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അത് അവസാനമായി പറഞ്ഞു പ്രത്യക്ഷ അവഗമനം ചെയ്തം ഫലം. ഈ ഫലം എന്ന് പറയുന്നത് പ്രത്യക്ഷ സിദ്ധമായാണ്, പ്രത്യക്ഷ അവഗമനം, പ്രത്യക്ഷ ബോധമാണ്. ഇത് ആ പ്രത്യക്ഷ ബോധം എങ്ങനെ ഉണ്ടാവും? അതിനു വേണ്ടിയിട്ടാണ് അതിനു മുമ്പിൽ ശ്രുതിവാക്യങ്ങൾ ഉദ്ധരിച്ചത്. ഈ ശ്രുതിവാക്യങ്ങളെല്ലാം പ്രമാണമാണ്. ശ്രുതിയെ ശ്രവിക്കുന്നവന് ആ ശ്രവണത്തിൽ നിന്ന് പ്രത്യക്ഷമായി തന്നെ അറിവുണ്ടാവും. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചത് ഈ ഭാഗം. പക്ഷെ ഈ ഒരു ഭാഗം വിശദീകരിക്കുമ്പോൾ എന്തുകൊണ്ടോ ആൾക്കാർ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതിനൊരു പ്രധാന ഒരു കാരണം ഇതുമായിട്ട് പരിചയമില്ലാത്തതാണ്. അതിനൊരു കാരണം വീണ്ടും ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു. ഒരു കൂട്ടരുണ്ട് അവർക്ക് ഈ പറയുന്നതൊന്നും മനസ്സിലാകത്തില്ല, അവർ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഭൂരിപക്ഷം അങ്ങനെയാണ്. ചിലരങ്ങനെയല്ല, ഇത് ധാരാളം കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് കേൾക്കുന്നതിലൊരു വ്യക്തത വരുന്നില്ല. മുഖ്യം അദ്വൈത ശ്രവണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായ കാര്യം എന്ന് പറയുന്നത് കേൾക്കുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക എന്നുള്ളതാണ്. അദ്വൈതത്തെ ബോധിപ്പിക്കുന്നിടത്ത് ഇവിടെ പ്രത്യേകിച്ചും ഭാഷകാരൻ ബോധിപ്പിക്കുന്നിടത്ത് അവ്യക്തമായി ഒരു കാര്യവും അവശേഷിപ്പിക്കുന്നില്ല. അവ്യക്തമായി അവശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തെ നിഗൂഢമായി മാറ്റിവെക്കുന്നില്ല, നമുക്ക് പിന്നീട് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നുമില്ല അദ്വൈതത്തിൽ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏതൊരു സമയത്താണോ ഒരാൾ ഈ തത്വത്തെക്കുറിച്ച് ശ്രവിക്കുന്നത്, ആ ശ്രവിക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് തത്വത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. അതാണ് ഭാഷ്യകാരന്റെ ശൈലി. അതുകൊണ്ടാണ് ഇതിനാവർത്തിച്ചാവർത്തിച്ച് ഒരേ കാര്യം തന്നെ ആവർത്തിച്ചാവർത്തിച്ച് ഇതിനെ വിശദീകരിക്കുന്നു. ഇതിന് വേറെ ഒരു തലമില്ല. ഈ പറയുന്ന വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് വേറെ ഒരു സന്ദർഭം, സ്ഥലം, ഒരവസരം അങ്ങനെയൊന്നുമില്ല. ആ തത്വത്തെ ശ്രവിക്കുന്നിടത്ത് തന്നെ അതിന് അത് ശ്രോതാവിന് അത് ബോധ്യമുള്ളൂ. ഇവിടെയാണ് പലർക്കും വരുന്നത്. തത്വത്തെ ശ്രവിക്കുമ്പോ എന്ന് പറയുമ്പോൾ പിന്നീട് മനനം, നിജിധ്യാസനം എന്നെല്ലാം പറയുന്നത് ഈ ശ്രവിക്കുമ്പം തന്നെ ഇത് ബോധ്യപ്പെടുകയാണെങ്കിൽ പിന്നെ മനനം, നിജിധ്യാസനം അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ ഒരു പീരീഡ് കണക്കിന്, വേറൊരു പീരീഡ് മലയാളത്തിന്, വേറൊരു പീരീഡ് സയൻസിന്, അങ്ങനെ പല പീരീഡുകളുണ്ടല്ലോ. നമ്മൾ ചെറിയ കാലത്തിൽ ഇങ്ങനെ പല പീരീഡുകളിൽ പഠിച്ച് വന്നതായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് പീരീഡുകൾ ആവശ്യമാണ്. അതുപോലെ ഈ അദ്വൈത ശ്രവണത്തിനും വേറെ വേറെ പീരീഡ് വേണ്ടേ? ഒരു പീരീഡ് ശ്രവണം, പിന്നെ അടുത്ത പീരീഡ് ഹരിദ്വാറിൽ, പിന്നെ അടുത്ത പീരീഡ് ഋഷികേശത്തിൽ, ഇങ്ങനെ പല പീരീഡുകൾ. ഇതൊക്കെ അബദ്ധ ഭാഷ്യകാരന്റെ ശൈലിയിൽ അങ്ങനെ പല പീരീഡുകളില്ല. പക്ഷെ ചിലർ പറയുന്നുണ്ട്, ഞാനൊന്നും പോ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും മറന്നിട്ടില്ല പറയും. ഈ പല പീരീഡുകൾ വരുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഉപാസനകൾ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആവശ്യമാണ്. ഉപാസനം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തത്വശ്രവണം, തത്വബോധം, അതൊഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി യോഗമോ ത്യാഗമോ കർമ്മമോ ഭക്തിയോ എല്ലാ ഉപാസനകളിൽപ്പെടും. അതിന് പല പീരീഡുകളൊക്കെ ആവശ്യമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇത് ഞാൻ വീണ്ടും പറയുന്നത് വീണ്ടും ചോദിക്കുന്നുണ്ടാണ്. ഇത് പറഞ്ഞല്ലോ നേരത്തെ, കുറച്ചൊക്കെ മനസ്സിലാക്കുന്നവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഇതെന്താ. അപ്പൊ പിന്നെ എന്താ ശ്രവണം, പിന്നെ തുടർന്ന് മനനം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്? ഈ തത്വജ്ഞാനത്തിന്റെ നിലയിൽ ആണെങ്കിൽ ശ്രവണം, മനനം ഇതൊന്നും പ്രത്യേക കാലങ്ങളിലോ പ്രത്യേക അവസ്ഥയിലോ നടക്കുന്ന കാര്യങ്ങളല്ല. തത്വജ്ഞാനത്തിന്റെ കാര്യം അത് നമ്മൾ തുടക്കത്തിൽ ബ്രഹ്മസൂത്രത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പറയുന്ന കാര്യമല്ല. ഇത് വേറെ വേറെ കാലങ്ങളിലോ വേറെ വേറെ നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നു. ആ കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും പറ്റും. അല്ലെങ്കിൽ ചിന്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തിനാണോ കേട്ടു എന്ന് കരുതുന്നത് അതിനെ ആവർത്തിക്കുകയാണ്. എന്നുവെച്ചാൽ ശ്രവണം എന്ന് പറയുന്നതിനെ ആവർത്തിക്കാതെ മനനം സാധ്യമാകത്തില്ല. ഇപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനനം ചെയ്യുന്നു, അപ്പോൾ നമ്മൾ ശ്രവണത്തെ ആവർത്തിക്കുക ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇപ്പോ ഈ തത്വത്തെക്കുറിച്ച് ഒരാൾ പറയുന്നു, ഒരാൾ വിശദീകരിക്കുന്നു. ഒരാൾ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ വിശദീകരിക്കുന്നു? ഭാഷ്യകാരൻ തന്നെയാണ് വിശദീകരിക്കുന്നത്. അപ്പൊ ആ വിശദീകരണങ്ങളെയാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. ആ വിശദീകരണങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും അവ്യക്തത വരുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആഗ്രഹണം വരുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിപരീത ഗ്രഹണം വരുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വികല്പം വരുമ്പോൾ, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ശ്രവണം കൊണ്ട് ജ്ഞാനമെന്ന് പറഞ്ഞു, മനനം എന്ന് പറഞ്ഞു, ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറഞ്ഞു. അപ്പം എവിടെയെങ്കിലും നമുക്കൊരു പൊരുത്തക്കേട് തോന്നുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കും. ആ പൊരുത്തക്കേട് നമുക്ക് തോന്നുന്നേപ്പോൾ നമ്മൾ അത് കേൾക്കുമ്പോഴാണ് തോന്നുന്നത്. അപ്പോൾ അത് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നിരപേക്ഷമായി ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സിൽ വരുന്ന ഈ പൊരുത്തക്കേടുകളെല്ലാം വാസ്തവത്തിൽ അതും ഈ ശ്രവണത്തിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇവിടെ ഭാഷകാരൻ തന്നെ പറയുന്നു, അതിൽ എന്താണ് അവിടെ അവ്യക്തമായിരിക്കുന്നത്, എന്താണ് അവിടെ ഒരാൾക്ക് വിപരീയം സംഭവിക്കാനുള്ളത്. അതിനാണ് ഈ ചോദ്യങ്ങളും സമാധാനങ്ങളും. പൂർവപക്ഷ സിദ്ധാന്തം എന്ന് പറയുന്നത് അതാണ്. ഈ പൂർവപക്ഷത്തിൽ പെടുന്നതാണ് എല്ലാ വികല്പങ്ങളും എല്ലാ സംശയങ്ങളും വിപരീയങ്ങളും എല്ലാം പൂർവപക്ഷമാണ്. നമ്മളതൊന്നും ചിന്തിച്ച് കണ്ടെത്തേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും ഒരു ഗുഹയ്ക്കകത്ത് പോയിരുന്നു നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതെല്ലാം ഇവിടെ ഭാഷ്യകാരം തന്നെ പൂർവപക്ഷമായി കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ തത്വത്തെ ശ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വികല്പങ്ങളെയെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അതിനെ പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അത് അത്തരം ഒരു വിചാരത്തെ നമ്മൾ ശ്രവണ രൂപത്തിൽ പിന്തുടരുകയാണ്. ഈ ശ്രവണം എന്ന് പറയുമ്പോൾ അത് തന്നെ മനനമെന്ന് പറയുന്നതാണ്. ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരുന്നു, നമ്മുടെ മനസ്സിൽ വരുന്നതിലും വളരെ വ്യക്തമായ ദൃഢമായ സംശയങ്ങളാണ് ഭാഷകാരനിവിടെ ഉന്നയിക്കുന്നത്. ആ സംശയങ്ങൾ നമ്മൾ ഇതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്, ഭാഷകാരനിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഭാഷകാരന്റെ പ്രതിപാദനത്തിലൂടെയാണ്. അതും ഭാഷകാരൻ സ്വന്തം നിലയ്ക്കൊന്നും പറയുന്നില്ല. ശ്രുതി അങ്ങനെ പറഞ്ഞു, ശ്രുതി സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, വേറെടുത്ത് ഇങ്ങനെ പറഞ്ഞു, മറ്റിടത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരാളുടെ മനസ്സിൽ സംശയം ഉണ്ടാകാം, അതുകൊണ്ട് അതിന് സമാധാനമില്ല. ഈ പറയുന്നത് എന്താണ്? ഇത് ശ്രവണവുമാണ് മനനവുമാണ്, അല്ലാതെ ഇതിൽ ഇത്രയും ഭാഗം ശ്രവണം ഇത്രയും ഭാഗം മനനം എന്ന് പറയുന്ന നമുക്ക് മാറ്റിവെക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ തത്വമസി എന്ന് ഒരാൾ കേൾക്കുന്നു, പക്ഷെ തത്വമസി എന്ന് കേൾക്കുമ്പോൾ അതവിടെ പറഞ്ഞു നിർത്തുകയല്ല, അതിന് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട് തത്വമസി എന്ന് പറഞ്ഞു, എന്താണ് തത്വം എന്ന് പറയുന്നത് കൊണ്ട് ഇന്ന് ഇന്നതാണ് അതിൻ്റെ അർത്ഥം, അത് സ്വീകരിച്ചാൽ എന്ത് ദോഷം വരുന്നു. ഈ പറയുന്നതൊക്കെ ശ്രവണമാണോ മനനമാണോ? രണ്ടുമാണ്. ഓരോ ഭാഗത്തും ആ പൂർവപക്ഷങ്ങളെ നിരാകരിച്ചിട്ട് ഇന്നതാണ് അവിടെ തത്വം എന്ന് നിശ്ചയാത്മകമായി നമ്മളെ ബോധിപ്പിക്കുന്നതും, അങ്ങനെ നിശ്ചയാത്മകമായി നമ്മൾ ബോധിക്കുന്നതാണ് നിധ്യാസം. അപ്പോൾ ഇതെല്ലാം ഈ ശ്രവണം എന്ന് പറയുന്നിടത്ത് തന്നെയാണ് മനനവും നിധ്യാസനവും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണോ നമ്മുടെ മനസ്സിൽ അവ്യക്തത വരുന്നത്, അവിടെ തന്നെയാണ് ആ വ്യക്തത നിൽക്കുന്നത്. അതിന് വേറൊരു ദേശം വേറൊരു കാലം ഇവിടെയില്ല. അതാണ് ഭാഷ്യകാരന്റെ രീതി. അതുകൊണ്ട് സാധാരണ നമ്മൾ മറ്റു കാര്യങ്ങൾ ധരിച്ചിരിക്കുന്നത് പോലെ ഇവിടെ ഒരാൾക്ക് ശ്രവണം എന്ന് പറയുന്നതിനെ മാറ്റിവെച്ചിട്ടൊരു മനനം, മനനം എന്ന് പറയുന്നതിനെ മാറ്റിവെച്ചിട്ടൊരു നിധ്യാസനമൊന്നും ഇവിടെ സാധ്യമല്ല. ഇതാണ് പലർക്കും ആശയക്കുഴപ്പമുണ്ടാകുന്നത്. അത് മറ്റു ചില സ്ഥലങ്ങളിൽ അത് സാധ്യമാണ്. നമ്മൾ ഈ പീരീഡ് അനുസരിച്ച് പഠിക്കുന്നിടത്ത് ഒരു ക്ലാസ്സിലിരുന്ന് തിയറി പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പോയിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യുക, അത് നടക്കുന്നു. അത് സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ നമുക്ക് ഉപാസനകളെല്ലാം ചെയ്യാം. ഗുരു പറഞ്ഞു തരുന്നു, ഈ മന്ത്രം ഞാൻ നിനക്ക് ഉപദേശിക്കുകയാണ്, നീ പോയി ഇത് കാക്കത്തൊള്ളായിരം ജപിക്കാന്ന് പറഞ്ഞാൽ പോയിരുന്നു അയാൾക്ക് ജപിക്കാം. അതൊരനുഷ്ഠാനം. അപ്പോൾ എന്താണ് അയാൾക്ക് ഗുരുവിൻ്റെ ഉപദേശത്തിൽ ശ്രദ്ധയുണ്ട്, അയാൾ ചെയ്യേണ്ട പ്രവൃത്തിയിൽ അയാൾക്ക് നിഷ്ഠയുണ്ട്. അതുകൊണ്ട് ശ്രവണം അവിടെ കഴിഞ്ഞു, ഉപദേശം. പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു, അവിടെ പോയിരുന്നിട്ട് അത് അനുഷ്ഠിക്കുന്നു. അത് മറ്റൊരു വിഷയമാണ്. അത് ആധ്യാത്മികതയുടെ വേറൊരു മാർഗമാണ്. അദ്വൈത ശ്രവണ മനനം എന്ന് പറയുന്നത് ഭാഷ്യകാരൻ അങ്ങനെയല്ല നിർദ്ദേശിക്കുന്നു. ഇവിടെ എന്താണോ, നമുക്കിതിനെ മൂന്നിനെയും മൂന്നാക്കാൻ പറ്റത്തില്ല. ഇവിടെ ശ്രവണം മനനം നിധ്യാസനം എല്ലാം ഒന്നിനെ വിട്ടിട്ട് വേറൊന്നും മാത്രമായി ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾ പറയുകയാണ്, ഇപ്പം ഞാൻ ശ്രവണമല്ല ചെയ്യുന്നത്, നിധ്യാസനമാണ്. അത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അദ്വൈത ശ്രവണം, അദ്വൈത മനനം, അദ്വൈത നിധ്യാസനമാണോ അതോ നിങ്ങൾ എന്തെങ്കിലും ഉപാസനയാണോ ചെയ്യുന്നതെന്ന് സ്വയം അവിടെ ചിന്തിക്കുന്നു. ഉപാസനയാണെങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. അവിടെ നിങ്ങൾ ഒരു അനുഷ്ഠാനം ചെയ്യുകയാണ്, അവിടെ സാധ്യമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശ്രവണത്തിലൂടെ വിപരീയ വികല്പാദി ദോഷങ്ങളെ പരിഹരിക്കുന്ന മനനത്തിലൂടെ ആ നിധ്യാസനത്തിൽ സദാസമയവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എന്താ സംഭവിക്കുന്നത്? അതിനാണ് ആചാര്യന്മാർ പറയുന്നത്, നമ്മൾ ബൃഹദാരണ്യത്തിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു. ഇവിടെ ആചാര്യൻ പറയുന്നത് എന്താണോ, അങ്ങനെ നമ്മൾ അദ്വൈത ജ്ഞാനികളെന്ന് കരുതുന്ന ആചാര്യന്മാരും അവിടെ പറയുന്ന എന്താണോ, ഈ ഗ്രന്ഥത്തിന്റെ രചന ഗുരാചാര്യ നമ്മൾ വരിക്കുന്നു, ഈ ആചാര്യൻ ജ്ഞാനിയാണ്, അദ്വൈത ബോധമുള്ള ആളാണ്. അങ്ങനെയുള്ള ആചാര്യനും പറയുന്നു, ഞാനീ ചെയ്യുന്ന പ്രവൃത്തി ഗ്രന്ഥരചന എന്ന് പറയുമ്പോൾ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രന്ഥരചന എന്ന് പറയുന്നത് ശിഷ്യന്മാരെ ശ്രവിപ്പിക്കുന്നതാണ്. അത് പിന്നെ പുസ്തകമായി മാറുന്നു ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റുള്ള കാര്യമാണ്. കാരണം ഇത് ഒന്നും ആ കാലഘട്ടത്തിൽ എഴുത്തുപോലും സർവ്വസാധാരണമായിരുന്നില്ല. ഇതെല്ലാം ശിഷ്യന്മാരെ ഗ്രഹിപ്പിച്ച് ബോധിപ്പിച്ച കാര്യങ്ങളാണ്. അത് പിന്നീട് ഒരു സന്ദർഭത്തിൽ അത് നമ്മുടെ പുരാതന ശാസ്ത്രങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. ഒന്നും തന്നെ എഴുതി വയ്ക്കാൻ വേണ്ടി എഴുതിയല്ല. അതുകൊണ്ടാണ് ഇതിനെ സമ്പ്രദായം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഓരോ ഗുരുക്കന്മാർ അവർക്ക് അവരിൽ ഉണ്ടായ അറിവിനെ അവരെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഗ്രന്ഥരചന എന്നൊക്കെ പറയുന്ന പിൽക്കാലത്ത് വന്നതാണ്. അതുകൊണ്ടാണ് ഈ ശ്രവണം എന്നുള്ള ശബ്ദത്തിന് ഈ പ്രാധാന്യം വന്നത് തന്നെ. അത് മറന്നിട്ടാണ് നമ്മൾ പലപ്പോഴും ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു എന്ന് കരുതുകയും ചെയ്യുന്നു. ഇതൊക്കെ മനസ്സിലിരിക്കുന്നതുകൊണ്ടാണ് ഈ സംശയങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഇവിടെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള ഒരു പഠനം ഇവിടെ ഒരിക്കലും സംഭവിക്കുന്നേയില്ല. നമ്മൾ പറയും ശങ്കരാചാര്യർ ഇത്രയും ഇത്രയും പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചു. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇതൊക്കെ ഒരാൾ സ്വന്തം കൈകൊണ്ട് എഴുതി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശങ്കരാചാര്യരുടെ ആയുസ്സൊന്നും പോരാതെ വരും. അപ്പോൾ അവിടെ എല്ലാം സംഭവിച്ചിട്ടുള്ള എന്താണോ, തൻ്റെ അറിവ് എന്താണോ അത് ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരെ ശ്രവിപ്പിച്ചു, ശ്രവണമാണ് സംഭവിച്ചത്. അത് ചിലപ്പോൾ അത് എഴുതിയിരിക്കാം, അല്ലെങ്കിൽ ശിഷ്യന്മാരത് രേഖപ്പെടുത്തി വെച്ചെന്നിരിക്കാം. എഴുത്തിനല്ല അവിടെ പ്രാധാന്യം, കാരണം എഴുത്തിൻ്റെ സാമഗ്രികളോ ഒന്നും തന്നെ ഇന്നത്തെ പോലെ അന്ന് സുലഭമായിരുന്നില്ല, പ്രായോഗികമായിരുന്നില്ല. പക്ഷെ അതെല്ലാം രേഖപ്പെടുത്തി വച്ചു. അത് മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിൽ പഴയ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പല സ്ഥലത്തും എഴുതും. എന്താണ് ലേഖക പ്രമാദായാതം, ഈ പുസ്തകത്തിൽ ഈ ഭാഗത്തിൽ ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്, ഇത് ലേഖകൻ എഴുത്തുകാരന്റെ പ്രമാദം കൊണ്ട് വന്നു ചേരുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നുണ്ട്. അന്ന് എഴുത്തുകാരൻ വേറെയാണ്, ആരുടെ കയ്യിലാണോ ഈ അറിവുള്ളത് അവരല്ല എഴുത്തുകാർ, എഴുതുന്നതിന് വേറെ ആൾക്കാരാണ്. ഇന്നെങ്ങനെയാണോ പ്രിന്റിങ്ങും മറ്റും ഉള്ളത് പോലെ. അപ്പൊ അവിടെ പ്രധാനമായും ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത്, അതുകൊണ്ടാണ് ശ്രവണം എന്നുള്ള ഒരു സംഗതി തന്നെ വന്നത്. അപ്പൊ ആ ഉപദേശിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള വിചാരവും നടക്കുന്നു, ശിഷ്യന്മാരുടെ മനസ്സിൽ വികല്പങ്ങൾ വരുന്നു, ഗുരു അതിന് സമാധാനം പറയുന്നു. ഇത് പറയുന്നതിന് എപ്പോഴും അവസരം കിട്ടുന്നത് ഇതൊരാളെ ബോധിപ്പിക്കുമ്പോൾ. അപ്പോൾ അതാണ് മനനമെന്ന് പറയുന്നു. എപ്പോഴാണോ ശ്രവണം നടക്കുന്നത് അപ്പോൾ സംഭവിക്കുന്നു. അത് ഉപദേശിക്കുന്ന ആൾ സ്വയം അത്തരം വികല്പങ്ങളെ വിവരങ്ങളെ കൽപ്പിച്ച് അതിന് സമാധാനം പറയാം, അല്ലെങ്കിൽ ശിഷ്യന്റെ ഭാഗത്ത് അത് ഉണ്ടാകുന്നതിന് സമാധാനം പറയാം. പിന്നെ ഗുരുവിനെ സംബന്ധിച്ച്, തത്വത്തെ സംബന്ധിച്ചൊരു നിശ്ചയം ഉണ്ടായിരിക്കും, ഇതാണ് ജീവാഭരൻ, അങ്ങനെ ഒരു ഭേദമില്ല, ഇതാണ് അദ്വൈതത്തിന്റെ നിശ്ചയം, അങ്ങനെ ഒരു നിശ്ചയം ഉണ്ടായിരിക്കും. ആ നിശ്ചയത്തെയും ബോധിപ്പിക്കും. ആ നിശ്ചയം ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പൂർവപക്ഷം വന്നു എന്ന് വിചാരിച്ച് ഗുരുവിന്റെ നിശ്ചയത്തിന് എന്തെങ്കിലും വിളക്കം തട്ടി എന്ന അർത്ഥമില്ല. കാരണം അവിടെ വരുന്ന ഒരു വികല്പത്തെ ശിഷ്യന്റെ മനനത്തിന് വേണ്ടി ആ ആചാര്യൻ തന്നെ ഉന്നയിക്കുന്നതാകാം. ഇങ്ങനെ ഒരു നിശ്ചയത്തിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാം, ഉണ്ടായെന്നാൽ ഇതാണ് അതിന്റെ സമാധാനം. ഈ രീതിയിൽ തത്വശ്രവണത്തിലാണ് മനനവും നിധ്യാസനവും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രവണം എന്ന് പറയുന്ന വാക്ക് തന്നെ വന്നത്. അതുകൊണ്ടാണ് സമ്പ്രദായം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ വന്നതാണ്. വിശേഷിച്ചും ഇതുപോലുള്ള തത്വപരമായ കാര്യങ്ങൾ, തത്വനിശ്ചയം ആവശ്യമായി വരുന്ന ഇത്തരം കാര്യങ്ങളിൽ അവിടെ ഒറ്റ തിരിയിലേ ഉള്ളൂ, പലതില്ല. അവിടെ ശ്രവണ മനന നിധ്യാസനങ്ങളെല്ലാം അവിടെ തന്നെ സംഭവിക്കുന്നു. ആ തത്വനിർണയത്തിനപ്പുറം അവിടെ അനുഷ്ഠാനം എന്ന് പറയുന്നൊന്ന് ശേഷിക്കുന്നില്ല. തത്വജ്ഞാനത്തെ സംബന്ധിച്ച് അവിടെ ഒരാൾക്കത് ബോധ്യപ്പെട്ടോ, അത് പിന്നെ മാറ്റമില്ല. അവിടെ ആ തത്വനിർണയത്തെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വരുന്ന ഒരു ചോദ്യമേ അവിടെ വരുന്നുള്ളൂ. വിശേഷിച്ചും അദ്വൈതത്തെ സംബന്ധിച്ച് അതിന് ഓരോ ശാസ്ത്ര സമ്പ്രദായത്തിനും അവരവരുടേതായ വഴിയുണ്ട്. സംഖ്യന്മാരുടെ രീതി ഒന്നായിരിക്കും, തർക്കന്മാരുടെ രീതി ഒന്നായിരിക്കും, അദ്വൈതിയുടെ രീതി ഒന്നായിരിക്കും, അതിൽ തന്നെ ഭാഷ്യകാരന്റെ രീതി, അതാണ് മുഖ്യം. ഭാഷ്യകാരന്റെ രീതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്ന എന്താണ്, പ്രത്യക്ഷ അവഗമിച്ച ഇതം ഫലം. ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത് ഒരാൾക്ക് അത് പ്രത്യക്ഷ ബോധമാണ്, സ്വബോധമാണ്. സ്വബോധത്തെ മാത്രമേ പ്രത്യക്ഷ ബോധം എന്ന് പറയാൻ പറ്റൂ. അത് പ്രത്യക്ഷ ബോധം എന്തുകൊണ്ടാവൂന്ന് പറയുന്നത് എങ്ങനെയാണോ ഉപദേശിക്കുന്ന ആചാര്യന് ആ തത്വനിശ്ചയം സ്വായത്തമായിരിക്കുന്നത്, അതുപോലെ ശ്രവിക്കുന്ന ശിഷ്യന്മാർക്കും അവർക്കും അത് സ്വായത്തമാകുന്നു. അപ്പൊ സ്വന്തം അനുഭവത്തെ മാത്രമേ പറയാൻ പറ്റൂ പ്രത്യക്ഷമെന്ന്. അതും പ്രത്യക്ഷം, എന്ത് പ്രത്യക്ഷം? ഇന്ദ്രിയാദികളിലൂടെ പ്രത്യക്ഷമാകുന്ന വിഷയങ്ങൾ പോലെ അല്ല ഇത്. ഇവിടെ പ്രത്യക്ഷം എന്ന് പറയുന്ന അവഗമമാണ്. അവഗമം എന്ന് വെച്ചാൽ ജ്ഞാനം. അത് ശ്രവണ മനന നിധ്യാസനങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ പ്രത്യക്ഷ നിശ്ചയം അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം വരുന്നത് ആ ജ്ഞാനത്തെ സംബന്ധിച്ച് അതിന് ആ ജ്ഞാനം എത്ര കാലം നിലനിൽക്കും, ആ ജ്ഞാനത്തിൻ്റെ നാശം സംഭവിക്കുമോ, ഇത്തരം പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ വരുന്ന ഒരു കാര്യമാണ് എന്താണ്, ഈ ജ്ഞാന എന്ന് പറയുന്നത് ബാധിതമാണോ അത് അബാധിതമാണോ എന്നുള്ളതാണ്. അത് വൈദികന്മാരുടെ ഒരു രീതിയാണ്, അത് അദ്വൈതത്തിന് വേണ്ടി മാത്രമല്ല, മീമാംസകർ മൊത്തം സ്വീകരിച്ചിരിക്കുന്ന ഇതാണ്. അവർ പറയുന്ന എന്താണ്, അനധികൃതമായ അബാധിതമായ ഒരു ജ്ഞാനം, അതാണ് പ്രമ എന്നാണ് പറയുന്നത്. ഇത് മീമാംസി എന്ന് വെച്ചാൽ പൂർവ്വമീമാംസി തുടങ്ങുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രമ, ഒരു യഥാർത്ഥമായ ജ്ഞാനം, അത് ഇവിടെ പറയുന്ന ശ്രവണ മനന നിധ്യാസനങ്ങളിൽ ഒരാൾക്ക് സംഭവിക്കുന്നു. അത് ഒരു സമയം സംഭവിച്ചില്ലെങ്കിൽ പിന്നീട് അതൊരിക്കലും സംഭവിക്കാനും പോകുന്നില്ല, അതിനവസരമില്ല. ശ്രവണത്തിൽ അത് സംഭവിച്ചില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇവിടെ സമാധി പോലെയുള്ള അഭ്യാസങ്ങളെ നിഷേധിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഭ്രാന്തി ഒരാൾക്കുണ്ട്, അതിവിടെയല്ല സംഭവിക്കേണ്ടത്, വേറൊരു സ്ഥലത്താണ്, വേറൊരു അവസ്ഥയിലാണ് എന്നുള്ളത് തന്നെ നിരാകരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്താണോ, പല ഭാഗത്തും പറയുമ്പോൾ എന്തുകൊണ്ട് ഈ അദ്വൈതത്തെക്കുറിച്ച് പറയുന്നു, എന്തുകൊണ്ട് ഏകത്വത്തെക്കുറിച്ച് പറയുന്നു, എന്തുകൊണ്ട് സൃഷ്ടി സൃഷ്ടാവ് ഒന്നാണെന്ന് പറയുന്നു. എല്ലാത്തിനും ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്, തത്വമസി ഇത്യാദി ശ്രവണ ഇപ്പോഴും പറയും. അത് സംഭവിക്കുന്നത് തത്വമസി തുടങ്ങിയ വാക്യ ശ്രവണം കൊണ്ടാണ് ആണ് പറയുന്നത്. അപ്പോൾ ആ ശ്രവണം സംഭവിക്കുന്നിടത്തല്ലാതെ, ആ ശ്രവണത്തെ തുടർന്നല്ലാതെ മനനം എങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കാനൊരു അവസരമില്ല. ഒരാൾ ശ്രവിക്കുമ്പോൾ മാത്രമേ അയാളുടെ മനസ്സിൽ മനനത്തിന് അവസരമുള്ളൂ, വിചാരത്തിന് അവസരമുള്ളൂ. അക്കാര്യം അവിടെ മാത്രമേ എന്തുവരൂ, ഇതിൻ്റെ പ്രത്യക്ഷമായ ബോധം അത് സംഭവിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ഒന്നിൽ നിന്നും മറ്റൊന്നിനെ നമുക്ക് മാറ്റി നിർത്താൻ ഒരിക്കലും സാധ്യമല്ല. പിന്നെ പഴയ കാലത്തിൽ നിന്നും ഇന്നത്തെ കാലം മാറിപ്പോകുന്ന വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറയുന്നത് പണ്ട് ശ്രവണത്തെ മാത്രം അവലംബിക്കേണ്ടി വന്നു. എന്നുവെച്ചാൽ ഗുരു പറയുന്നു, അപ്പോൾ ഗുരുവിന്റെ മുമ്പ് ഇരുന്ന് കേൾക്കേണ്ടി വന്നു. ഇന്നങ്ങനെ എല്ലാവരും വ്യത്യാസം വന്നു, എഴുത്തും വായനയും വന്നു. ഇതാണ് കൂടുതലായിട്ട് സംഭവിച്ചത്. അന്ന് ഇത് ഇതുപോലെ പ്രചാരത്തിലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ തന്നെ. പക്ഷെ ശ്രുതി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അതിന് യാതൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ആ എഴുത്തും വായനയും നടക്കുന്നിടത്തും എന്താ സംഭവിക്കുന്നത്? അവിടെയും സംഭവിക്കുന്ന ശ്രവണവും മനനവും നിശ്ചയം തന്നെയാണ്. ഇതുമായിട്ട് അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എഴുത്തിലൂടെ വായനയിലൂടെ ഒരാൾ നിശ്ചയത്തിലെത്തുക എന്ന് പറയുമ്പം അത് നേരിട്ടൊരാളുടെ സഹായമില്ലാത്തതുകൊണ്ട് അവിടെ യത്നം ആവശ്യമാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ആ ശരി, ഞാൻ ഒരാളിൽ നിന്ന് നേരിട്ട് ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കി, എനിക്ക് എന്താണ് തത്വം എന്നുള്ള നിശ്ചയം വന്ന് ശരിയായി. ശരി, ഇനി എന്താ ചെയ്യാൻ പോകുന്നു? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഏതെങ്കിലും വായനശാലയിൽ പോയിരുന്ന് വായിച്ച് എല്ലാം കൂടെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ പോവുകയാണ്. ഇനി എനിക്ക് വേണ്ട ഒരു വായനശാലയാണ്. എന്നീ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഇനി അത് ശേഷിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് ഇത് വായിച്ച് പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും രണ്ട് കാര്യമെന്നാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത് ഒരാളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയാലും നിങ്ങളൊരു പുസ്തകമെടുത്ത് വായിച്ച് മനസ്സിലാക്കിയാലും ഒരേ കാര്യം തന്നെ സംഭവിക്കണം. എന്ന് വെച്ചാൽ ശ്രവണ മനന നിശ്ചയങ്ങൾ തന്നെ സംഭവിക്കണം. അത് വേറൊരാളുടെ സഹായത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതായത് നേരിട്ട് ഒരാളിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത്രയും ആയാസം കുറഞ്ഞിരിക്കും. അല്ല നമ്മൾ സ്വന്തമായിട്ട് ഇത് വായിച്ച് അങ്ങനെ ഗ്രഹിക്കാൻ പോവുകയാണെങ്കിൽ കൂടുതൽ യത്നം ആവശ്യമാണ്. ഈ ഒരു വ്യത്യാസമാണ് അവിടെ സംഭവിക്കുന്നത്. അല്ല അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഒരാൾ പറയുന്നത് ശരി, എനിക്ക് ഇനി ശ്രവണം ആവശ്യമില്ല, ഞാൻ മനനമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതും അസംബന്ധമാണ്. ശ്രവണത്തെ കൂടാതെ മനനം സംഭവിക്കില്ല. പിന്നീട് ശ്രവണത്തെ നിർത്തി വെച്ചിട്ടൊരു മനനം അത് ഇവിടെ ആവശ്യമായിട്ടും വരുന്നില്ല. എന്തുകൊണ്ട്? മനനം എന്ന് പറയുമ്പോൾ അവിടെ പൂർവപക്ഷ സമാധാനമാണ്, അതാണ് ശ്രവണത്തിലുള്ളത്. അതുകൊണ്ട് ഇതിനെയൊക്കെ വേർതിരിച്ചിട്ട് ഇത് മൂന്ന് സ്ഥലത്ത് അല്ലെങ്കിൽ മൂന്ന് കാര്യത്തിലൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് ഉപാസനകളെ സംബന്ധിച്ചാണ്, അല്ലാതെ തത്വശ്രവണത്തെ സംബന്ധിച്ചല്ല. വീണ്ടും ആൾക്കാർ ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കുന്നുണ്ട്, ഞാൻ ഓരോ രീതിയിൽ അത് വിശദീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഭാഷ്യത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രത്യക്ഷ അവഗമം എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇതുവരെ പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. ശ്രവണ മനന നിത്യാസനം എന്ന് പറയുന്നത് ശ്രവണത്തോടൊപ്പം മനനം, മനനത്തോടൊപ്പം ശ്രവണം, ഇതിന് രണ്ടിനോടൊപ്പം നിത്യാസനം, നിത്യാസനോടൊപ്പം ശ്രവണ മനനങ്ങൾ. ഇത് ഒരു കാലത്ത് മാത്രമേ ഒരു വ്യക്തിയിൽ സംഭവിക്കത്തുള്ളൂ. നിങ്ങളൊരാളിൽ നിന്ന് കേട്ടാലും ശരി, നിങ്ങളൊരു പുസ്തകം എടുത്ത് വായിച്ചാലും ശരി, ഇനി ഇത് രണ്ടും ചെയ്യാതെ, ഒരാളിൽ നിന്ന് കേൾക്കുന്നില്ല, ഒരാളിൽ നിന്ന് നമ്മളൊരു പുസ്തകം എടുത്ത് വായിക്കുന്നില്ല, ഒരാൾ കരുതുകയാണ് ഞാൻ ഇരുന്ന് ചിന്തിക്കുന്നു എന്ന് പറയുക, അത് എളുപ്പമുള്ള കാര്യമില്ല, നിങ്ങളുടെ അനുഭവത്തിൽ മനസ്സിലാവും. ഇപ്പോൾ വായനയില്ല, ഒരു അതായത് ഒരു നിമിത്തത്തെ നമ്മൾ ആശ്രയിക്കാതെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു എന്ന് വിചാരിക്കുക, ഒരിക്കലും അഞ്ച് മിനിറ്റ് കൂടുതൽ ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും കാണുന്നതും കേൾക്കുന്നതും എന്തെങ്കിലും മനസ്സ് കയറി വരും. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഇപ്പം തന്നെ മനസ്സ് അടുക്കളയിൽ പോകുന്നു, ഇതിനിടയ്ക്ക് തന്നെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ചാടിപ്പോകും. അപ്പം ഇതൊന്നും ബാഹ്യമായ ഒരു ഇതുമില്ലാതെ ഒരാളുടെ മനനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. മനസ്സ് ഉഴറി അവിടെയും ഇവിടെയൊക്കെ പോകും. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഭാഗ്യ പരീക്ഷണങ്ങളും ഒക്കെയാണ്. കാരണം മനസ്സിന് ഒരു സ്വഭാവമുണ്ട്, ആരുടെ മനസ്സായാലും ശരി, ലോകത്തിലുള്ള ഏത് ദിവ്യന്റെ മനസ്സായാലും ശരി, അതിന്റെ പൊതു സ്വഭാവത്തിൽ നിന്നും അതിന് മാറ്റമുണ്ട്. എല്ലാ ജീവന്റെയും മനസ്സിന്റെ ഘടന ഒരുപോലെ തന്നെയാണ്. അപ്പൊ അതാർക്കും മാറ്റാനും മറിക്കാനും നോക്കത്തില്ല. അതെല്ലാം കണ്ടുകൊണ്ടാണ് ആചാര്യന്മാര് ഇങ്ങനെയുള്ള ചില സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സമ്പ്രദായം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ശ്രവണം നിർത്തിവെച്ച് മനനം, അത് നിർത്തിവെച്ചിട്ട് നിത്യാസനം, ഇതൊന്നും സംഭവിക്കത്തില്ല. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് മനുഷ്യനില്ലാത്ത ഒരു സാധനം, പുതിയൊരു മനസ്സുണ്ടാക്കിയെടുക്കേണ്ടി വരും. അത് സാധ്യമല്ലല്ലോ. അങ്ങനെ നമ്മൾ സൃഷ്ടിച്ചതല്ല, വന്നപ്പോൾ തന്നെ കൂടെ കിട്ടിയ ഒരു സാധനമാണ്. അതിൻ്റെ രീതിക്കനുസരിച്ച് പോകുമ്പോൾ ഇതെല്ലാം ഒരേ സമയം സംഭവിച്ചാൽ സംഭവിക്കും, ഇല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം വഴിമാറിപ്പോകും. ഇതിൽ കൂടി മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അതാണ് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തി വച്ചിടത്ത് നിന്നി നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ഇനി ഇത് പറഞ്ഞു വന്നപ്പോൾ സമയം പോയി. അത്ര ഉച്ചത്തേ അത് കഴിഞ്ഞിട്ട് സമാകർഷ അടുത്ത സൂത്രം നോക്കുക, ഭാഷ നോക്കുക, അതിൻ്റെ ആദ്യം അതിൻ്റെ പദച്ഛേദങ്ങൾ നോക്കാം. ഈ പദച്ഛേദം നിങ്ങൾക്ക് സ്വയവും ചെയ്യാം. അസദ്വാ ഇതം ഇതെങ്ങനെ പദച്ഛേദം ചെയ്യും? അസദ്വാന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, പദച്ഛേദം എങ്ങനെ ചെയ്യുമെന്നാണ്. അസദ്വാന്ന് അവിടെ എഴുതിയിരിക്കുന്നു, അസദ്വാന്ന് എഴുതിയിരിക്കുന്നു, അസദ്വാ ഇതം എന്നുള്ളത് എങ്ങനെ പദച്ഛേദം ചെയ്യും? അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അസദ്വാ എന്നുള്ളത് എങ്ങനെയാ പദച്ഛേദം ചെയ്തിരിക്കുന്നത്. വാ ഇതം എന്നുള്ളത് ഒരല്പശ്രദ്ധയുടെ ആവശ്യമുള്ളൂ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സദ്ബായുധം എന്ന് തന്നെയാണ് പദച്ഛേദം അങ്ങനെ ചെയ്യുന്നതാണ്. അസദ്വായുധം അങ്ങനെ ഒരു ചെറിയൊരു ശ്രദ്ധ അസദ്വായുധം എന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. പദച്ഛേദം എങ്ങനെ ചെയ്യും? നമ്മൾ ഞാൻ പദച്ഛേദിക്കുമ്പോൾ നിങ്ങൾ സന്ധി സൂത്രം പറയും, ഇവിടെ നിങ്ങൾ പദച്ഛേദിക്കണം. അതൊക്കെ എനിക്ക് മനസ്സിലായി. അത് സമാസമാണ്, സമാസം നമ്മൾ പഠിച്ചില്ലല്ലോ. അസത് വാ ഇതം അവിടെ അസത്ത് അത് ശരി, വാ ഇതം എന്നുള്ളിടത്ത് വാ ഇതോന്നിടത്ത് എങ്ങനെ നിങ്ങൾ പദച്ഛേദം ചെയ്യും? അത് ശരിയായി, അതാ അങ്ങനെ പദച്ഛേദം ചെയ്യുന്നു. വൈ ഇതം, കാരണം പിറകിലോട്ട് ചിന്തിക്കണം. വാ ഇതം എന്ന് പറയണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം, എങ്ങനെ വന്നാലേ അത് വരത്തുള്ളൂ. അവിടെ ആന്ന് ദീർഘമിരിക്കുകയാണ്. അത് വരണമെങ്കിൽ എന്റെ പൂർവ്വരൂപം എന്തായിരിക്കണം? ഐ. അതിനെന്താ ആദേശം വന്നു? ആയി വന്നു, ഏകാരം പോയി, അപ്പോൾ ആന്നിരിക്കുന്നു. ഇത് കണ്ടുപിടിക്കണം, അതാണ് പദച്ഛേദം എന്ന് പറയുന്നത്. അല്ല, ആ ഇതോ എന്ന് പറഞ്ഞാൽ അത് പദച്ഛേദമാവും. അതിന് പദച്ഛേദം എന്ന് വെച്ചാണ് അതിന്റെ പൂർവ്വരൂപത്തിലേക്ക് അതിനെ രണ്ടായി നമ്മൾ മാറ്റുകയാണ്. അത് പരിചയം കൊണ്ട് കിട്ടേണ്ട ഒരു കാര്യമാണ്. അപ്പം വൈ ഇതോ എന്നുള്ളതാണ് പദച്ഛേദം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സന്ധി വരുന്നതിന് മുമ്പുള്ള രൂപത്തിലേക്ക് പദങ്ങളെ കാണുക. ഈ ഇരിക്കുന്ന സന്ധി വന്നതിന് ശേഷമുള്ള രൂപമാണ്. അപ്പൊ സന്ധി വരുന്നതിന് മുമ്പ് എങ്ങനെയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വൈ എന്നിരുന്നു, അതാണ് ഇങ്ങനെ ആയത്. അതുപോലെ അഗ്ര ആസീനോടത്ത് എങ്ങനെ ചേരിക്കും? അഗ്ര ആസീ, ആ ഇതാണ് മനസ്സിലാക്കുന്നത്. അവിടെയും എന്ത് സംഭവിച്ചു? നാത്ര എന്നുള്ളിടത്ത് അത്ര പദത്തെ ഛേദിച്ച് സന്ധി ചെയ്യണം. നാത്ര അത്രാസൻ എന്നുള്ളിടത്തോ അത്രാസൻ നിരാത്മകം, അത്രാസൻ നിരാഗം എന്നിടത്ത് എങ്ങനെ പിരിക്കും? പിരിക്കുന്ന ആദ്യം പിരിച്ച് പറഞ്ഞാൽ മതി. ആസൻ നിരാത്മകം തന്നെ, ആസൻ നിരാത്മകം എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ഏരോ അനുനാസിക അനുനാസികവും അനുനാസികം വന്നു കഴിഞ്ഞാലും നകാരം തന്നെ, രൂപത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. പുറത്തിരിക്കുന്ന എര നകാരകാരത്തിൽ എരൽപ്പെടുന്നതാണ്, പരത്തിൽ അനുനാസികരിക്കുന്നു. അനുനാസികം വന്നാലും നകാരം തന്നെ വരും, വന്നില്ലെങ്കിലും ദോഷമൊന്നുമില്ല. നിരാത്മകം കാരണത്വേന ശ്രവ്യതേ യതഃ. അസന്നേവ സ ഭവതി. അവിടെ അസന്നേവ സ ഭവതി എന്ന് അങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ സന്ധി ഇല്ല എന്ന് വെച്ചാൽ അത് പ്രത്യേകം നിർത്തിയിരിക്കുകയാണ്. അവിടെ യതഃ സന്ധി ചെയ്തിട്ടില്ല, അവിടെ വിരാമമാണ്. യതഃ ഒരു പ്രത്യേക പദമാണ്. പ്രത്യേക പദമാണെങ്കിൽ അവിടെ സൂത്രം പ്രവർത്തിക്കുക, ഏത് സൂത്രം പ്രവർത്തിക്കുന്നത്? വിരാമ അവസാനം എന്ന് പറയുന്ന വിധി സൂത്രമല്ല, ഒരു അവസാനം വിസർജനീയമാണ്. അങ്ങനെ നിൽക്കുകയാണ്. അസൻ ഏവ സഭവതി എന്നിടത്ത് സഹഭവതി എന്ന് പിരിക്കും. പിന്നെ ഏതത്തതോ അകോരണിസമാസ് അസദ് ബ്രഹ്മ എന്നിടത്ത് ജലാഞ്ജുശാന്തി വന്നു. ബ്രഹ്മേതി ബ്രഹ്മൈതി ചേത് വേദ ചേത് അസ്ഥി ബ്രഹ്മേതി ബ്രഹ്മ ഇതി. ബ്രഹ്മശബ്ദം എന്ന് പറയുന്നത് ബ്രഹ്മ എന്ന് നമസ്വലിംഗത്തിലുണ്ട്, ബ്രഹ്മ എന്ന് പുല്ലിംഗത്തിലുമുണ്ട്. നമസ്വലിംഗത്തിലാണെങ്കിൽ ബ്രഹ്മ ബ്രഹ്മണി ബ്രഹ്മാണി എന്ന് പോകും. പുല്ലിംഗത്തിലാണെങ്കിൽ ബ്രഹ്മ ബ്രഹ്മാണോ ബ്രഹ്മാണ. ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മ എന്ന ദീർഘത്തിൽ പ്രയോഗിക്കും. ബ്രഹ്മം തപസ് സത്യം വേദം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ബ്രഹ്മ എന്ന് വരും നമസ്വലിംഗത്തിൽ. ബ്രഹ്മ സത്യം തപോ വേദ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സ്വന്തം യേനം തത്വ വിതുഹു എങ്ങനെ വിരിക്കും? തത്വ വിതുഹു ശിച്ച ഉത്വം വന്നു ഗുണം വന്നു വിധു പ്രത്യേകം കാണിച്ചിരിക്കുന്നു. ഇതി അസദ്ബാധ ഇതി അസദ്ബാധ അപവാദേന അസ്തിത്വലക്ഷണം അപവാദേന അസ്തിത്വലക്ഷണം ബ്രഹ്മ ബ്രഹ്മ അന്നമയാദി ബ്രഹ്മ അന്നമയാദി കോശ പരമ്പരയാ പ്രത്യേകാത്മാനം നിർധാര്യ സോ അകാമയത. സോ അകാമയത എന്ന് പറയുന്നിടത്ത് എന്താ പറഞ്ഞ്? സോ അകാമയത എന്നിടത്ത് അതോരോരോ അപ്രതേത അപ്രതേ ഒന്നു ഏതത്വ ദോഹം. എന്തുകൊണ്ടാണ് അവരകത്ത് പരത്തില് ഹല്ലല്ല, ഹല്ലുണ്ടെങ്കിൽ അതിന് വരാൻ പറ്റും, അത് വരാൻ പറ്റത്തുള്ളൂ. ഹശിച്ചോ വരുന്നില്ല, എന്തുകൊണ്ട്? ഹശു വരത്തിലില്ല. അങ്ങനെയുള്ളത് അതോരപ്രകൃതപ്രകൃതേ സൂത്രം വരുന്നു. ഇതി തമേവം പ്രകൃതം സമാകർഷ്യ സപ്രപഞ്ചാം സൃഷ്ടിം തസ്മാത് ശ്രാവയിത്വ. തസ്മാത് ശ്രാവയിത്വ എന്ന് പറയുന്നു. പിന്നെ ജലാഞ്ജുശോന്തി ഉഷ്ണശു ഫരിജ ഷഷ്ടോടി സൂത്രങ്ങളെല്ലാം ക്രമപ്രകാരം പൂർവത്രാസിദ്ധ ക്രമപ്രകാരം വരുന്നു. തസത്യമീതി ആചക്ഷത്തെ സത്യം ഇതി ആചക്ഷത്തെ ഇതിച്ച ഉപസംഹൃത്യ ഉപസംഹൃത്തിയ ഉപസംഹൃത്തിയ ആ ഗുണമെന്ന് എന്ന് പറയുന്നത് നിപാതമാണ്. ഏത് സൂത്രമെന്ന് പറയുന്നു? ചതുയോസത്വി. അതിന്റെ പ്രത്യേക കാര്യങ്ങളൊന്നും കൂടെ വരുന്നില്ല, എന്നാലും ആ സൂത്രം ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഉപസംഹൃത്യ തഥപി ഏഷ ശ്ലോകോ ഭവതി ഇതി തസ്മിൻ ഏവ ഗമോ ഹർസ്വാദചി. നമ്മൾ കാരണം ഇവിടെ നകാരത്തിന് ദ്വിത്വം വന്നിരിക്കുന്നു. വാസ്തവത്തിൽ ദ്വിത്വം അല്ല വന്നത്, ഏവാന്നിരുന്നപ്പോൾ എന്ത് ചെയ്തു? ആഗമം വന്നു. എന്താണ് ഇവിടെ ആഗമമായിട്ട് വന്നത്? ങ്ങമുട്ടാകമം വന്നു. ങ്ങമുട്ടിൽ ഏത് വന്നു? നുട്ടാകമം വന്നു. ആണ് തസ്മിൻ ഏവ ഏരട്ടിച്ചതുപോലെയായിരിക്കും. പ്രകൃതി അർത്ഥേ ശ്ലോകം ഇത്യുദാഹരണി സദ്വാ ഇതം അഗ്ര ആസീത് ഇതി യദീതു അസന്നിരാത്മകം. അസത്ത് നിരാത്മകെന്നിടത്ത് ഏരോ അനുനാസികി അനുനാസികോ വാ അസന്നിരാത്മകം അസ്മിൻ ശ്ലോകേ. അസ്മിൻ ശ്ലോകേ എന്നിടത്ത് പ്രശ്നം വരും ഇവിടെ. ടെസ്റ്റോടി വരുന്നു ഇവിടെ. എന്താണ് അതെന്താ പറയുന്നു? ആ അമ്മ ആയവരട്ട് ലണ്ണ് ഞമങ്ങണം നം അട്ടെന്ന് പറഞ്ഞ ഏതുവരെ വരത്തുള്ളൂ? ഹയവരട്ട് ശശോടി. അപ്പൊ ശശോടി കൊണ്ട് ഇവിടെ കാര്യം നടക്കത്തില്ല. അപ്പൊ എന്തുവരും? ചത്തും അമീരി വാച്യം. അപ്പൊ പ്രത്യേകിച്ച് എന്തുകൊണ്ട് ശ്ലോകേന ചകാരത്തിന് പേരും ചകാരത്തിന് പേരും ഇവിടെ എന്തായിരിക്കുന്നത്? ഹയവരട്ട് ലണ്ണിലല്ലായാണ്. അപ്പൊ ശശോടി കൊണ്ട് വരൂ? വരത്തില്ല. അപ്പൊ പറഞ്ഞു എന്താണ്? ചത്തും അമീരി വാച്യം വക്തവ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അമ്മിലപ്പെട്ട അലങ്കരിക്കുന്നുണ്ട്. പൂർവ്വത്തിന് ശകാരത്തിന് ചകാരം വന്നു. ആ വാർത്തയുമില്ലെങ്കിൽ ഇത് രൂപം കിട്ടത്തില്ല. വാർത്തയുമാണ് ഇവിടെ പ്രവർത്തിച്ചത്. മുനീനാം ഉത്തരോത്തരം പ്രമാണം. അവിടെ വാർത്തകാരൻ പറഞ്ഞു. വാർത്തകാരൻ എന്താ പറയണം? പറയാൻ കാരണം ഇങ്ങനെയുള്ള രൂപങ്ങൾ പ്രയോഗത്തിലുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? തസ്മിൻ ശ്ലോകേന്ന് തന്നെ ഇരിക്കും, പാണിനിയുടെ മതമനുസരിച്ചാണ്. പക്ഷെ പാർത്ഥികാരൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ തസ്മിൻ ശ്ലോകേന്ന് പറഞ്ഞു. പിന്നെ നകാരം എങ്ങനെ ഞകാരമായി മാറി? ശുത്വം വന്നു. നകാരത്തിന് സകാര തവർഗങ്ങൾക്ക് ശകാര ചവർഗത്തിന്റെ യോഗത്തില് സകാര ചവർഗം വരും. ഇപ്പൊ ഞകാരം എന്ന് പറയുന്നത് ഏതിൽപ്പെട്ടാണ്? ചവർഗത്തിൽപ്പെട്ട. ചവർഗത്തിൽപ്പെട്ട ഞകാരം നകാരത്തിന് വന്നു. തസ്മിൻ ശ്ലോകേ എന്ന് വന്നു. പിരിക്കുമ്പോ തസ്മിൻ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിശ്ചവ്യ പ്രശ്നം എന്തുകൊണ്ടാകരാത്തത്? മകാരാന്ത് പണിത്. ഇവിടെ ഇല്ലേ ചവ്? അങ്ങനെ പ്രധാന നഗാരത്തിന്റെ പരത്തില് ഇപ്പൊ ഉണ്ടല്ലോ ഛ എന്നല്ലേ ഇരിക്കുന്നു. നഗാരം ഉണ്ടായിരുന്നു, ഇപ്പൊ ഛകാരവും പരത്തില് വന്നു. ആ അതുകൂടെ നോക്കണം. പൂർവസൂത്രം ഏതാണ് ആദ്യം പ്രവർത്തിക്കുന്നതെന്ന് നോക്കണം. ക്യൂ അനുസരിച്ച് അതങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഊഹിച്ചോണം അവിടെ അത് സംഭവിച്ചിരിക്കുന്നു. ഇത് വന്നതിന് ശേഷം പിന്നെ മറ്റേ സൂത്രത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്നുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെടുത്തോണം.